അതിന് മുമ്പ് വരെ ഈ മുസ്ലിങ്ങൾ മലയാളം പഠിക്കത്തില്ലേ? അവർ പഠിക്കുന്ന അറബ് മലയാളമാണ്, അറബി മലയാളം. അറബി മലയാളം എന്ന് വെച്ചാൽ അവർ പഠിക്കുന്നതെല്ലാം അറബി ലിപിയിലെ എഴുതി പഠിക്കും. ഇപ്പം ഈ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്, അവരുടെ മതത്തെ സംബന്ധിച്ചുള്ള പാട്ട്, ഈ മാപ്പിളപ്പാട്ടൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ഈ പാട്ടുകളെല്ലാം അവർ മലയാള ലിപിയിൽ എഴുതി പഠിക്കത്തില്ല. അവർ കുട്ടിക്കാലത്ത് തന്നെ പഠിക്കുന്നത് അറബിയാണ്, കാരണം അവർ പറയുന്നത് അതാണ് ഞങ്ങളുടെ ഭാഷ. അപ്പോൾ ഈ മലയാളം മുഴുവൻ അവർ അറബിയിൽ എഴുതി, അതിന് മാറ്റം വന്നിട്ട് ഒരു 19 വർഷമായി. അതുവരെ ഇവരിതായിരുന്നു ഇവർ സ്ഥിരം ശീലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മലയാളം പറയാനറിയാം, എഴുതാനും വായിക്കാനും അറിയാത്തൊരു സ്ഥിതി വന്നു. പിന്നെ അതിൻ്റെ അകത്ത് പല പരിഷ്കരണവാദികളും വന്നു, അത് മാറ്റി പിന്നെയാണ് അവർ മലയാളം പഠിക്കാൻ തുടങ്ങി കാര്യമായിട്ട്. അപ്പോൾ വിദ്യാഭ്യാസപരമായ അവർ പിന്നോട്ട് പോയി. അത് മാത്രമല്ല, കേരളത്തിൽ ഈ നമ്പൂതിരി സ്ത്രീകളെ പോലെ മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്നൊരു ധാരണയോടെ വന്നു. അപ്പോൾ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ പിറകിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ വലിയൊരു നഷ്ടം അവർക്കുണ്ടായി. അത് അവരുടെ മതത്തിന്റെ പ്രശ്നമാണ്. ഏത് മതമായാലും ഈ പൗരോഹിത്യം എന്ന് പറയുമ്പോഴേ, ആ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ അത് ചെറിയ രീതിയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു അമ്പലത്തിൽ കയറി പൂജിക്കുന്നു, അതല്ല പൗരോഹിത്യം എന്ന് പറയും. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അവര് ഇത്തരം എന്താണ് ദൈവത്തിന്റെ പ്രതിനിധികളും, ഞങ്ങളാണ് നിങ്ങളും ദൈവവും, അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഞങ്ങളാണ്. അപ്പൊ നിരന്തരം ഞങ്ങൾ ദൈവവുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് വേണം നിങ്ങളുടെ ജീവിതം എല്ലാം ക്രമപ്പെടുത്താൻ. കേവലം വിശ്വാസം മാത്രമല്ല, അപ്പോ ഈ ലോകത്തിൽ ഇഹലോകത്തിൽ ഞങ്ങളുടെ നേതൃത്വവും ഉപദേശങ്ങളുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിരന്തരം ഈ സമൂഹത്തെ മതനിഷ്ഠമാക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് പുരോഹിതന്മാർ. അത് കേവലം ഒരു ഈശ്വര ആരാധനയുടെ ഭാഗമായി നിൽക്കുന്നതല്ല, അതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തെ കുറിച്ച് പറയാം, അതൊരു കേവലം മതമല്ല, അതൊരു പൊളിറ്റിക്സ് ആണെന്ന് പറയും. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാ പറയുന്നത്. പ്രത്യേകിച്ചൊരു മതം, മതം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഈശ്വര വിശ്വാസം, പിന്നെ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ വരുന്ന കുറച്ച് അനുഷ്ഠാന പദ്ധതികളാണ്. ഇതങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ടും മുഹമ്മദ് നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയമാണ്. അത് എല്ലാ മതങ്ങളിലും ഉണ്ട്, എന്നാലും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇസ്ലാം മതമാണ്. അപ്പോൾ പുരോഹിതന്മാരുടെ നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. ഈ ഇസ്ലാം മതവിശ്വാസി എന്ന് പറഞ്ഞാൽ പുരോഹിതന്റെ അത് പൂർണ്ണമായ അധീനത്തിലാണത്, ഏത് വിഭാഗമായാലും ശരി. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ കൊറോണ തുടങ്ങിയ സമയത്ത് ഒരു വലിയ വിഷയം കൂടെ ചർച്ച ചെയ്ത്, എന്താണ് തബ്ലീഖ്. ഒരു നിസാമുദ്ദീൻ ഒരു പള്ളിയിലെ ഈ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെ എല്ലാവരും ഒത്തുകൂടി ഒത്തുകൂടിയിട്ട് അവരെന്ത് ചെയ്തു, അവിടെ നിന്നിറങ്ങി എല്ലായിടത്തും പോയി. അപ്പോൾ ഈ കൊറോണ പരത്തുന്നതിൽ അവരൊരു വലിയ പങ്ക് വഹിച്ചു. പക്ഷെ ഇവിടെ അല്ല, ഇവിടുത്തെ ഈ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയമല്ല, ഉടനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ് അങ്ങനെ പറഞ്ഞ് അവർ നിരുപദ്രവകാരികളാണ്, അവരൊന്നും ചെയ്തിട്ടില്ല, അവർ കൊറോണയൊന്നും പരത്തിയിട്ടില്ല, ബി ജെ പി കാർ പറയുന്നതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അവരുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. എന്താണ് ഈ തബ്ലീഗ്? ഈ തബ്ലീഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരുണ്ടാക്കിയാണ് 1926. ഒരു അതും ഒരു അയാളും ഒരു എന്താണ് മുഹമ്മദാണ്, അയാളുടെ പേര് മുഹമ്മദ്, അതും ഒരു പണ്ഡിതനാണ്. അതായത് ഡൽഹിക്ക് അടുത്ത് മേവാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ കുറച്ച് മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഇവിടെയാണ് ഇയാൾ ജനിച്ചത്. അവിടെ പഴയകാലത്ത് ഈ മുഗളന്മാരുടെ കാലത്ത് കുറേ രജപുത്രരെല്ലാം ഇസ്ലാമത സ്വീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇവരെല്ലാം മുഗൾ ഭരണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കുറെ പേര് തിരിച്ച് ഹിന്ദുമതത്തിൽ പോയി. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ആയപ്പോൾ ചുരുക്കത്തിൽ അവിടെ മുസ്ലിമും ഹിന്ദുവും ഏതെന്ന് വേർതിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ അവരിങ്ങനെ ഇടകലർന്ന് ജീവിച്ചു. ജീവിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ ഈ മതത്തിലൊന്നും വളരെ നിഷ്ഠയില്ലാത്തവരായി. അപ്പോൾ അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന്, ഈ മുഹമ്മദ് ഒരു ചിന്ത വന്നത്, ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിച്ചപ്പോൾ അവരെ യഥാർത്ഥ മുസ്ലിങ്ങളാകണം. മുസ്ലിങ്ങളെ നിങ്ങൾ മുസ്ലിങ്ങളാകും, അതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ സന്ദേശം. എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്ന പോലെ അയാൾ മുസ്ലിങ്ങളോട് പറഞ്ഞ എന്താണ്, മുസ്ലിങ്ങളെ നിങ്ങൾ മുസ്ലിങ്ങളാകുക എന്നുള്ളതാണ്. അപ്പൊ ഇത് മുസ്ലിങ്ങളെ കുറിച്ച് ചിന്തിപ്പിച്ച്. അപ്പോൾ അവര് അതും മുസ്ലിങ്ങളുടെ സുന്നി വിഭാഗമാണ്. ഇവര് ഉടനെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു അടിസ്ഥാനമായി പ്രധാനമായിട്ട് ഇത് തന്നെ എന്താണ് കലിമ അവർ പറയുന്നു. അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല. പിന്നെ മുഹമ്മദ് ആണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. പണ്ട് ഈ കാട്ടറബിയൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഈ കാര്യം അതാണ് ഒന്നാമത്. പിന്നെ അവരുടെ ഉപദേശങ്ങളെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ശുദ്ധീകരിക്കും. മുസ്ലിങ്ങളെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഹിന്ദുക്കളുമായിട്ട് ഇടപഴകിയിട്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, കേരളത്തിലൊക്കെ ഉണ്ടല്ലോ ചില ഉറൂസ് ചന്ദനക്കുടം, ഇതൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ പരസ്പരം ചേർന്ന് കഴിഞ്ഞപ്പം വന്ന ചില ആചാരങ്ങളാണ്. അപ്പം ഇത്തരം ആചാരങ്ങളൊന്നും പാടില്ല. ശരിക്കും നബിയുടെ ആചാരങ്ങൾ തന്നെ വേണം. നബി എന്ത് ചെയ്തോ അതനുസരിച്ച് തന്നെ ജീവിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ പിന്നെ ആടിനെ മേയ്ക്കാൻ പോകുന്നത്, കാരണം നബി ആട്ടിനെ മേയിച്ചിരുന്നു. അതുകൊണ്ടിപ്പോൾ ഇവിടുന്ന് സിറിയയിലൊക്കെ പോയില്ലേ ആടിനെ മേയ്ക്കാൻ? സിറിയയിൽ മാത്രമല്ല, ഈ മലപ്പുറത്ത് സിറിയയിലൊന്നും പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റിനൊന്നും കാശില്ലാത്ത ചില മുസ്ലിങ്ങൾ അവിടെയൊക്കെയുള്ള ചെറിയ കാട്ടു പ്രദേശത്തിലൊക്കെ കയറി ആടിനെ മേയ്ക്കാൻ തുടങ്ങി. പിന്നെ പോലീസൊക്കെ പോയി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ മതം എപ്പോഴാണോ അതിന്റെ യാഥാസ്ഥികതയിലേക്ക് പോകുന്നത്, എന്നുവെച്ചാൽ കൂടുതൽ മതം നിഷ്ഠ, അപ്പോൾ അവിടെ തീവ്രവാദം ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തബ്ലീഗുകാർ. അപ്പം ഇവര് പറഞ്ഞു മുസ്ലിങ്ങളെയൊക്കെ ശുദ്ധീകരിക്കും. പിന്നെ ഈ മതപ്രബോധനം മുസ്ലിങ്ങളുടെ ഇടയിൽ മതി, അമുസ്ലിങ്ങളോട്ടൊരു ഇടപാടും വേണ്ട. അതൊക്കെ നബി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ അവർ പറയുന്നത് എന്താണ്, പരസ്പര സ്നേഹം, സഹോദര്യം, കാരുണ്യം, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ സഹായിക്കുക, പരസ്പര സഹായം, അയൽക്കാരനെ ഇതെല്ലാം വേണം. പക്ഷെ അത് മുസ്ലിങ്ങളോട് വേണം, വേറെ ആരോടും വേണ്ട. ഇയാളത് പറഞ്ഞു 1926 പറഞ്ഞാണ്. എന്നാൽ അതിൽ ഏകദേശം 100 മില്യൺ ആൾക്കാർ 150 രാജ്യങ്ങളിൽ നിന്നുണ്ട്. അതിന് ആ സമയത്ത് ഈ വിവാദം വന്ന സമയത്ത് നമ്മുടെ പത്രത്തിൽ ഞാൻ വായിച്ചാണ്, കോഴിക്കോട്ടുള്ള ഒരു ഡോക്ടർ കാര്യം. ഈ ഡോക്ടർ നല്ല അന്നാരം എഴുതിയാണ്, ഡോക്ടർ നല്ല പ്രാക്ടീസൊക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പോഴാണ് ഇതിലേക്ക് വന്നു, തബ്ലീഗിലേക്ക് വന്നു. ഈ തബ്ലീഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ രീതി എന്ന് വെച്ചാൽ എല്ലാം നബി, ഇവരെ ദാവാ പ്രവർത്തകരെന്ന് പറയും. ദാവ എന്ന് വെച്ചാൽ മതപ്രചാരകർ. അപ്പോൾ ഇവരുടെ ഒരു പ്രിൻസിപ്പൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിരന്തരം കഴിയുന്നത്ര സമയം ഈ ഖുറാൻ ചൊല്ലുക, ഹദീസുകൾ ചൊല്ലുക, അത് മനഃപ്പാഠം ചെയ്യുക, ഇതാണ് ഇവരുടെ ഒരു പ്രധാനമായ പരിപാടി. അങ്ങനെ ഈ രാവിലെ പാരായണം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇത് തന്നെ. ഈ പാരായണം കഴിയുന്നത്ര ചെയ്യണമെന്നാണ് അവർ പറയുന്നത്, നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലെന്ത് വരും? ഈ നബി പറഞ്ഞ ഹദീസുകളും ഈ കാര്യങ്ങളെല്ലാം നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ കൂടുതൽ യാഥാസ്ഥ്യമാകും. എന്നിട്ടിത് മുസ്ലിങ്ങളുടെ മറ്റുള്ളവരുടെ മുസ്ലിങ്ങളോട് ഇതിൻ്റെ പ്രബോധനം നടത്തുക. നബി ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുക. അപ്പം ഈ നബി അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകം മരുന്നെന്ന് പറയുന്നത് കരിഞ്ചീരകം. അന്ന് ഈ കരിഞ്ചീരകം കൊണ്ടാണ് നബിയുടെ ചികിത്സയല്ല, പലതിനും കരിഞ്ചീരകമാണ്. അന്ന് വേറെ സാധനമൊന്നും ഇല്ലല്ലോ, പാരസെറ്റമോളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കിട്ടുന്ന ഈ കരിഞ്ചീരകമാണ്. ഈ കരിഞ്ചീരകം കൊണ്ടാണ് ചികിത്സ മുഴുവൻ നടത്തിയത്. അപ്പോൾ ഈ കോഴിക്കോട്ടെ ഡോക്ടർ ഇങ്ങനെ ഡോക്ടറാണ് മറ്റുള്ളവരെയൊക്കെ ചികിത്സിക്കും, പക്ഷെ തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും, കരിഞ്ചീരകം ഉപയോഗിക്കും. അങ്ങനെ ഈ കരിഞ്ചീരക പ്രയോഗത്തിന് ഇങ്ങനെ മരിച്ചുപോയി ചികിത്സിക്കാതെ. സ്വന്തം രോഗത്തിന് എന്തോ ഒരു അസുഖം വന്നാലും മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരുന്നു. അപ്പം ഇവരെ കുറിച്ച് പൊതുവേ ഈ മുഹമ്മദ് തന്നെ പറഞ്ഞു, ഇവരുടെ നേതാവ് അങ്ങേര് പറഞ്ഞു, നമ്മൾ ഒരിക്കലും പൊളിറ്റിക്സ് ഇടപെടാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല, നമ്മൾ ശുദ്ധമായ ആധ്യാത്മിക ജീവിതമായിരിക്കണം എന്നാണ് അനുയായികളോട് പറഞ്ഞത്. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, ശരിയായ ആധ്യാത്മിക ജീവിതം നയിച്ചു പോകും. അപ്പോൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ മതനിഷ്ഠ, അതാണ് അവരുദ്ദേശിച്ചത്. മതാചാരങ്ങളെല്ലാം പണ്ട് നബി ചെയ്തതുപോലെ അതുപോലെ പെടുത്തി പോവുക, ഇതൊക്കെ നിരന്തരം വായിച്ചുകൊണ്ടും പാരായണം ചെയ്തുകൊണ്ടും ഇരിക്കുക, മറ്റുള്ളവരെ ഇതൊക്കെ പഠിപ്പിക്കുക, ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞു. ഈ സെപ്റ്റംബർ 11 അവിടെ ആക്രമണം നടന്നുണ്ട് അമേരിക്കയിൽ. അത് കഴിഞ്ഞ് അവിടുത്തെ രഹസ്യാന്വേഷണം വിഭാഗം അവര് ഈ തീവ്രവാദത്തെ കുറിച്ച് ലോകം വ്യാപകമായി ഒരു അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോഴാണ് അവർ മനസ്സിലായത് ഈ തീവ്രവാദികൾ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത് ഈ തബ്ലീഗുകാരാണ്. എന്തുകൊണ്ട്? അവരുടെ ആദർശമനുസരിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, പക്ഷേ മതനിഷ്ഠ എന്ന് പറയുന്നത് നിങ്ങൾ മതത്തിൽ നിഷ്ഠയായാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും, നിങ്ങളറിയാതെ തന്നെ തീവ്രവാദം കടന്നു വരും. അപ്പോൾ നബി ചെയ്തതുപോലെയൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു. നബി യുദ്ധം നയിച്ച നബി മാത്രമല്ല, നബിക്ക് ശേഷം വന്നവരാണ് അബൂബക്കർ. അപ്പോൾ അങ്ങനെ കാലത്തും എനിക്ക് വന്ന് 2 വർഷം കൊണ്ട് ജീവിച്ചിരുന്നു, സ്വാഭാവിക മരിച്ചു. ഇതിനകത്ത് അറേബ്യൻ പ്രദേശങ്ങൾ മുഴുവൻ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അതിൻ്റെ പിന്നെ അബൂബക്കർ. അത് കഴിഞ്ഞ് വരുന്ന ഉമ്മർ എന്ന് പറയുന്ന ആളും കുറച്ചുകൂടെ വലുതാക്കിയത് യുദ്ധം ചെയ്ത് 10 വർഷത്തോളം ജീവിച്ചിരുന്നു. അങ്ങനെ കൊല്ലപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു കൊത്തുമനെന്ന് മറ്റവണ്, അയാൾ കുറച്ചു കാലം ജീവിച്ചിരുന്നു, 10 മാസം കൊണ്ട് ജീവിച്ചിരുന്നു. അയാളും കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് വരുന്നത് ആദ്യം വന്നത് നബിയുടെ അമ്മാവൻ, എന്നുവെച്ചാൽ നബിയുടെ ഭാര്യയുടെ അച്ഛൻ. അവസാനം വന്നത് നബിയുടെ മോൾ ഫാത്തിമയെ കെട്ടിയവൻ അലി, അയാളെയും കൊണ്ട് അയാൾ 5 കൊല്ലവും കൊണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്താണ്? യുദ്ധം. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെ, സമാധാനത്തിന്റെ മതം എന്നാണ്. അല്ലെങ്കിൽ മതം എന്തെയാണ്, മനസ്സിലായോ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു മതം എന്നൊക്കെ പറയുമ്പോഴേ പറഞ്ഞോളണം ഇസ്ലാം പോലെ എന്താണോ പരമകാരുണികനായ സമാധാനത്തിന്റെ മതം എന്നാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇവരുടെ ഈ പണി മുഴുവൻ എന്താണ്, യുദ്ധമായിരുന്നു. അപ്പോ ഈ തബ്ലീഗുകാരുടെ കാര്യമാണ്, ഇവരിങ്ങനെ ഈ മതനിഷ്ഠരായി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷെ അവസാനം ഇവൻ എന്തായി മാറും, ഈ പാരായണം ചെയ്ത് അവസാനം ആരായി മാറും, തീവ്രവാദിയായി മാറും. നിങ്ങളിപ്പോ പാരായണം ചെയ്യുന്നുണ്ടോ? പാരായണം ഉണ്ടോന്ന്? എന്ത് പാരായണം ചെയ്യുന്നുകൂടെ ഉണ്ട്, വ്യത്യാസമുണ്ട്. ഈ തീവ്രവാദ ആശയങ്ങൾ ഉള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതുകൊണ്ടാണ് തീവ്രവാദിയായി മാറുന്നത്. അപ്പോ ഇവരിങ്ങനെ ദാവാപ്രവർത്തകർ മതപ്രചാരകരായി നടക്കുന്നു. അവരുടെ അങ്ങനെയാണ്, അവര് മതകാര്യങ്ങളിലല്ലാതെ ഒന്നിലും ഇടപെടത്തില്ല. അതൊക്കെ ശരിയാണ്, പക്ഷെ വന്നു വന്ന് എന്ത് ചെയ്തു, വന്ന് അവരിൽ നിന്നാണ് തീവ്രവാദികൾ ഉണ്ടായത്. അവരിൽ നിന്നാണ് ഈ ISIS അൽഖ്വയ്ദയും ഒക്കെ ഇതിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ആൾക്കാർ. കാരണം അവർ മതം ഇങ്ങനെ പഠിച്ചു പഠിച്ച് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് എന്താണ് നമ്മുടെ ജോലി. ജോലി എന്ന് പറയുന്നത് ജിഹാദ്. അവസാനം ജിഹാദിൽ എത്തിച്ചേരും. അപ്പൊ ജിഹാദിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യുക, ജിഹാദിൽ മരിക്കുക, അതാണ് ഒരു മുസ്ലിമിന്റെ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ജിഹാദിൽ മരിക്കുക, മരിച്ചാൽ സ്വർഗത്ത് പോവുക. അവിടെ ചെന്നു കഴിഞ്ഞാൽ 72 ഹൂറികൾ, സുന്ദരികളായ സ്ത്രീകളും, പിന്നെ അവരെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നു, അത് പരസ്യമായി പറയാൻ പറ്റില്ല, അവരുടെ അവയവങ്ങളൊക്കെ വർണ്ണിക്കുന്നു. അങ്ങനെയൊക്കെയാണ് വർണ്ണിക്കുന്നത് ഈ ഹദീസുകളിലെല്ലാം. പിന്നെ മദ്യപ്പുഴ ഇതിനു വേണ്ടി, ആ അതില് അവസാനം സംഭവിച്ചത് എന്താ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് കഴിഞ്ഞ മാസം, അതെ ഈ മാസം സൗദി അറേബ്യ തബ്ലീഗിന് നിരോധിച്ചു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ അവര് എന്താണോ പരമാഭാവന പരിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ആ സന്ദർഭത്തിൽ പറഞ്ഞ ഈ തബ്ലീഗിന് മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യ നിരോധിച്ചു. കാരണം അവർ പറഞ്ഞു ഇത് തന്നെ, ഇവര് ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും, നിരുപദ്രവമെന്ന് തോന്നും, പക്ഷെ അവർ മതനിഷ്ഠരാണ്. മതനിഷ്ഠരായി കഴിഞ്ഞാൽ അവർ എവിടേക്ക് പോകും, അതുകൊണ്ട് അവിടെ പ്രവർത്തനം പാടില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രമെന്ന് വെച്ചാൽ സൗദിയില് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ മുസ്ലിം പുരോഹിതന്മാരാണ്, ഈ താടി വെച്ച ആൾക്കാരാണ്. അവിടുത്തെ എല്ലാ നിയമങ്ങളും ശരീരത്തിലായാണ് അവിടെ ഇരിക്കുന്നത്, ഇപ്പോഴും നടപ്പിലാക്കുന്നത്. നേരെ താഴോട്ട് ഇറങ്ങിയാ മതി, താഴെ താഴെ ഈ പടി താഴെ ഇറങ്ങിയാ മതി. അപ്പോ ഈ തബ്ലീഗുകാരെ അവരെ നിരോധിക്കാൻ കാരണം അവിടെ ഇത്രയും ശരീരത്തിലായുള്ള സ്ഥലമാണ്, മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രമാണ്, മുസ്ലിം നിയമങ്ങളാണ്. ഇപ്പോഴത്തെ അവിടുത്തെ കിരീടാവ പുതിയ രാജാവ് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം കുറച്ച് പുരോഗമനപരമായൊക്കെ ചിന്തിച്ചു. അത് പുരോഗമനപരമായി ചിന്തിക്കുന്നതിന് ശേഷം സൗദി എന്ന് പറയുന്ന സുന്നികളുടെ രാജ്യമാണ്. സുന്നി എന്ന് പറഞ്ഞാൽ ഈ നബിയുടെ അമ്മാവന്റെ മതക്കാർ, ആര്, അബൂബക്കർ. അതേസമയം ഇവർക്ക് നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിയകളാണ്. ഷിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അവരുടെ പ്രയോഗം മുഴുവൻ സൗദിയിൽ നിന്നുകൊണ്ടല്ല, യമനിൽ നിന്നുകൊണ്ടാണ്. യമൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ്, സ്കൂളിലൊക്കെ പഠിച്ചത് നോർത്തും സൗത്തും. അതിൽ സൗത്ത് എന്ന് പറയുന്നത് കൂടുതലും സുന്നികളാണ്, നോർത്ത് എന്ന് പറയുന്നത് ഷിയകളാണ്. അപ്പോ ഇവര് ശരിക്കും തീവ്രവാദി എന്ന് വെച്ചാൽ ISIS പിന്നെ അൽഖ്വയ്ദയെ തോൽപ്പിക്കുന്ന തീവ്രവാദമാണ് ഈ ഷിയാക്കൾ. അവരെ ഹൂതികൾ എന്ന് പറയും, ഹൂതികൾ അവരുടെ ഒരു നേതാവിന്റെ പേരാണ് ഹൂതി. അങ്ങനെ അത് തുടങ്ങി വെച്ചാള് അതിനത് അധികം പഴക്കമൊന്നുമില്ല. 1900 ഇവരെ പൊട്ടിക്കൽ പരിപാടി തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഏകദേശം 2000 കിലോമീറ്റർ അകലെയാണ് സൗദി. ഇവരിവിടെ ഇരുന്നു കൊണ്ട് ആകാശത്തൂടെ വേണം ഇവിടെ സൗദിയിലേക്ക്. ഈ അടുത്ത ദിവസം വാർത്ത വന്നില്ല, 2 മലയാളികളും മരിച്ചു കഴിഞ്ഞ ആഴ്ച മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം. അതായത് ഇവര് തീവ്രവാദം, ഇവരുടെ തീവ്രവാദത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ശത്രുക്കളെ പറ്റി കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിലിട്ടേ കൊല്ലും, പിന്നെ തൊലി വിരിച്ചേ കൊല്ലത്തുള്ളൂ, കണ്ണ് ചൂഴ്ന്ന് എടുത്തിട്ടേ കൊല്ലും. ഇത്രയും വളരെ ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ചെയ്യുന്നത്, മതം, മതത്തിന്റെ പേരിലാണ് എന്തൊക്കെ ചെയ്യുന്നത്. ഇവരുടെ പിന്നിൽ നിൽക്കുന്ന ആര്, ഇറാൻ. ഇറാൻ എന്ന് വെച്ചാൽ ഷിയാക്കളാണ്. ഇറാനിൽ നിന്നാണ് ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത്. ഇതെല്ലാം നബിയുടെ മുഹമ്മദിന്റെ അനുയായികളാണ്. ഈ രണ്ട് ഭാഗമായി നിന്നിട്ട് ഒരു ഭാഗം സുന്നി എന്നും വേറൊരു ഭാഗം ഷിയ എന്നും പറഞ്ഞ് ഹൂതികൾ എന്ന് പറഞ്ഞു. ഈ ഹൂതികൾക്കെതിരായിട്ട് അവിടെ ഇപ്പം 100,000-ൽ തീവ്രവാദികളുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ. അവിടെ എന്ന് വെച്ചാൽ ആകെ ആ രാജ്യം തകർന്നു കഴിഞ്ഞു. ഒരു മത തീവ്രവാദം ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കുമെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സ് എടുക്കുമ്പം 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ യമന്റെ ഇത് അറബി രാജ്യങ്ങളെക്കാളും കഷ്ടമാണ്. അവരുടെ സമ്പത്തിന്റെ 40% ആയുധം വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. ഒരുപാട് വിഭവങ്ങളുള്ള ഒരു രാജ്യമാണ്, പക്ഷെ മതവും തീവ്രവാദം. ഈ ഗുരു ഈ പറഞ്ഞ പരമതഖണ്ഡനം എന്നൊക്കെ പറയുന്നു, അതിൽ നിന്നൊക്കെ എത്രയോ മുമ്പോട്ട് പോയി. ഇന്ന് അതൊന്നുമല്ല വിഷയം. അന്നത്തെ കാലഘട്ടത്തിൽ അത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ മതം ഖണ്ഡനം തീവ്രവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ സൗദിയിലെ ഇപ്പോഴത്തെ രാജാവ് നോക്കിയപ്പോൾ അങ്ങേർക്ക് മനസ്സിലായി ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന എന്താണ്? ഈ മതമാണ്. ഈ ഹൂതികൾ ഈ വാണം വിടുന്നതും മതത്തിന്റെ പേരിലാണ്. പിന്നെ കൂടാതെ ഇവർ ഇതിന്റെ സൗദിയിലും അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ഒരു മിസൈലിൽ നിന്ന് വീണ് കൊട്ടാരത്തിന്റെ അടുത്താണ്. വേറെ ഒരു മിസൈൽ ഒരുങ്ങി ചെന്ന ഒരു അവരുടെ റിഫൈനറി വീണ്, ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടാക്കുന്നത്. അതൊക്കെ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം അവർക്കുണ്ടാക്കുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് സഹി കെട്ടും. അപ്പോ മതമൊക്കെ ശരി. ഇപ്പൊ ഒരുപാട് അവിടെ അവിടുത്തെ മതം എന്ന് വെച്ചാൽ ഒരു പുരുഷനോടൊപ്പം അല്ലാതെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പാടില്ല. പണ്ടൊരു സ്ത്രീ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചാൽ അവർ പിടിച്ച് ജയിലിലടച്ച സ്ഥലമാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ 1,000,000 സ്ത്രീകൾക്ക് ഒരുമിച്ച് ഡ്രൈവിംഗ് പരിശീലനം നടത്താനുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ, സ്ത്രീകൾക്ക് എവിടെ വേണോ പോകാം. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും പങ്കെടുക്കത്തക്ക വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ അവിടെ മദ്യം എന്ന് വെച്ചാൽ, ഈ മതത്തിൽ നിന്ന് വിട്ട് പുരോഗതിയിലേക്ക് പോവുകയല്ലാതെ ഒരു രക്ഷയില്ല. ഈ ഹൂദികളുടെ ഒരു പ്രധാനമായ മുദ്രാവാക്യം എന്ന് പറയുന്നത് അവർക്കുണ്ട്, ഇവർക്കെല്ലാം പ്രിൻസിപ്പിൾസ് ഉണ്ട്, 5-ഉം 6-ഉം ഒക്കെയാണ്. എല്ലാവരുടെയും ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്, എന്താണോ കലിമ, അല്ലാഹു അല്ലാതെ വേറെ അല്ലാഹു അക്ബർ, ഇതാണ് എല്ലാ തീവ്രവാദികളുടെയും മുദ്രാവാക്യം. അല്ലാഹു അക്ബർ. ഇവരുടെ വേറെ ഒരു പ്രധാന രണ്ട് മുദ്രാവാക്യങ്ങൾ, ഒന്ന് എന്ന് വെച്ചാൽ അമേരിക്ക തൊലയട്ടെ, ഇതാണ് അമേരിക്ക തൊലയട്ടെ ഒന്ന്. കാരണം അവിടെ ഈ തീവ്രവാദമില്ല. അമേരിക്ക തൊലയട്ടെ എന്ന് പറഞ്ഞാൽ അവര് തീവ്രവാദം ഇല്ല, അവിടെ എല്ലാ മതക്കാർക്കും അവിടെ ജീവിക്കാം. അതൊന്നുമല്ല, ഈ വിദ്വേഷം എന്ന് പറയുന്നത് ഇവരുടെ ഈ മത തീവ്രതയല്ല, വേറെ ഒരു കാര്യമില്ല. ഇതൊന്നുമല്ല ഇവരുടെ ഈ തീവ്ര. പിന്നെ രണ്ടാമത്തെ അവർ പറയുന്നത് എന്താണ്? ജൂതന്മാർ നശിക്കട്ടെ. ജൂതന്മാരാണ് രണ്ടാമത്തെ ശത്രുക്കൾ. പിന്നെ ഒന്ന് അമേരിക്ക, പിന്നെ ജൂതന്മാർ. ഈ ജൂതന്മാരുമായിട്ട് ഇവർക്കുള്ള ശത്രുത്വം, ശത്രുത എന്ന് പറയുന്നത് മുഹമ്മദിന്റെ കാലത്തേ ഉള്ളതാണ്. മുഹമ്മദ് ഒരുപാട് ജൂതന്മാരെ ചതിയിലും മറ്റും കൊന്നിട്ടുണ്ട്. അവരത് സമ്മതിക്കില്ല, പക്ഷെ അതിന് ഹദീസുകളുണ്ട്, ഹിസ്റ്ററിയുണ്ട്. അന്നേ ഉള്ളതാണ് ഇവർ തമ്മിലുള്ള വിരോധം. അപ്പോ പിന്നെ ഈ ജൂതന്മാരെന്ന് പറയുന്നത് വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ്. അവർ ഒരുപാട് പീഡനങ്ങൾ അവരുടെ പരമ്പരയായിട്ട് അവർ സഹിച്ചവരാണ്. അപ്പോ ഈ ജൂതന്മാരെ നശിപ്പിക്കുന്ന ഇതാണ് അവരുടെ പരിപാടി. അപ്പോ ഹൂദികളുടെയും ഒരു പ്രധാന പൊതുവേ ഈ മുസ്ലിങ്ങളുടെ എല്ലാവരും ഇതെന്താണ്? ജൂതന്മാരില്ലാതാക്കുക. ജൂതന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച്, അധികം പേരൊന്നുമില്ല. ഒരു ചെറിയ രാജ്യത്തിൽ അവർ കഴിയും. 61 അന്ന് നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു യുദ്ധം നടത്തി. ഈജിപ്തിന്റെ നേതൃത്വം നാസർ ആളായിരുന്നതിന്റെ നേതാവ്. അവര് പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നാമ അവശേഷമാകാൻ പോകുന്നു, ഇനി അവിടെ മുസ്ലിങ്ങളുടെ അധിനിവേശമാണ്. ഇസ്രായേൽ എന്ത് ചെയ്തു? തിരിച്ചടിച്ചു. ഇവരാണ് ആക്രമിച്ചത്, മുസ്ലിങ്ങൾ ആക്രമിക്കുകയാണ്. ഈ ആക്രമിച്ച എല്ലാവരുടെയും സ്ഥലങ്ങൾ കുറേശ്ശെ വിരിഞ്ഞു പിടിച്ചെടുത്തു. ഈജിപ്തിന്റെയും അവരുടെ ഇവിടെ ഒക്കെ അവർ പിടിച്ചെടുക്കും. ഇന്ന് പോയി കിടന്ന് ദാസാം മുനമ്പെന്നൊക്കെ പറഞ്ഞു കിടന്ന് ഈ അടികൂടുന്നെല്ലാം ഇവരങ്ങോട്ട് ആക്രമിക്കാൻ പോയി കൈയിരുന്ന് പോയി ഇസ്രായേലിന് കൈവശപ്പെടുത്തി. അവിടെയാണ് ഈ അടിയെല്ലാം നടക്കുന്നത്, എന്നീ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ ഇസ്രായേലുകാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ സേവ് ഗാസ, ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പിന്നെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ സേവ് ഗാസ, ഉടനെ രാഷ്ട്രീയക്കാരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഈ കഴിഞ്ഞ നവരാത്രി സമയത്ത് ബംഗ്ലാദേശിൽ ഒരു മുസ്ലിം, അവന് തലയ്ക്ക് സുഖമില്ലെന്നാ പറയുന്നു, അവന് ഈ നവരാത്രി പൂജ നടത്തിയ പന്തലിൽ ഒരു ഖുർആൻ കൊണ്ടുവച്ച് തീർന്നില്ല. ഒരുപാട് നവരാത്രി പൂജ നടത്തിയ സ്ഥലങ്ങളെല്ലാം അടിച്ച് തകർത്ത് ഹിന്ദുക്കളൊക്കെ ഒന്ന്. അപ്പം ഇവിടുത്തെ ഈ സേവഗാസ ആൾക്കാരുണ്ടല്ലോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അവരാരും സേവ് ബംഗ്ലാദേശിൽ നിന്നൊന്നും പറഞ്ഞില്ല. അതെല്ലാം ഇത് മുഴുവൻ ഈ വെറും കപടമായ രാഷ്ട്രീയമാണ്. അപ്പോ ഈ ഹൂതികളുടെ ഇപ്പൊ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എന്താണ്? ഈ ജൂതന്മാർ ഇസ്രായേലാണ്. അപ്പോ ഇറാന്റെ ഷിയാക്കളുടെ, അതുകൊണ്ടിപ്പോ സൗദിയിലെ രാജാവ് എന്ത് ചെയ്തത്, അവരുടനെ തന്നെ ഇസ്രായേലുമായിട്ടൊരു സന്ധി ഉണ്ടാക്കി. ഇത്രയും കാലവും ഈ സുന്നികളും ഏറ്റവും എതിർത്തിരുന്നവരെ ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലുമായിട്ടൊരു സന്ധി കൂടാതെ ഈ ഇവർക്ക് മനസ്സിലായി ഇനി നമ്മുടെ ഈ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ രക്ഷ വേണമെങ്കിൽ എന്ത് വേണം, ഇസ്രായേലുമായിട്ട് സന്ധി ഉണ്ടാക്കിയല്ലേ പറ്റും. അതിന് അങ്ങനെ വരാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൂതികളുമായിട്ട് എന്ന് വെച്ചാൽ നോർത്തിലുള്ള യമന്റെ നോർത്തിലുള്ള ഹൂതികളുമായിട്ട് ഈ മുസ്ലിങ്ങളെല്ലാവരും കൂടെ ചേർന്നു സുന്നി, നമ്മുടെ പാകിസ്ഥാൻ ഉൾപ്പെടെ, പാകിസ്ഥാൻ നേരിട്ട് പങ്കെടുത്തില്ല, സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. 9 രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടൊരു യുദ്ധ പ്രഖ്യാപനം നടത്തി. ഇവർ കപ്പലും പ്ലെയിനും മിസൈലും എല്ലാം കൂടെ ആയിട്ട് പോയി യുദ്ധം നടത്തി. അപ്പോൾ യുദ്ധം നടത്തി പോയതിന് നേതൃത്വം കൊടുത്ത സൗദിയാണ്. അവസാനം ഇവർ പട്ടാളക്കാളും ചത്ത്, ഇവരെ ആയുധങ്ങളും പോയി, യുദ്ധത്തിൻ്റെ ഒരു തീരുമാനമാകുന്നില്ല. സൗദി പതുക്കെ ഇങ്ങി പിൻവാങ്ങി, സൗദി ഇതിൽ നിന്ന് മാറി ഓരോരുത്തരായിട്ട് പിൻവാങ്ങി. എന്ന് വെച്ചാൽ അവര് ഈ ഒളിപ്പോരാണ്, ഗറില്ല യുദ്ധമാണ്. അവരെ തോപ്പിക്കാൻ പ്രയാസം. ഇപ്പൊ കാശ്മീരിൽ എന്താ നടക്കുന്നത്, ഇന്ത്യൻ മിലിറ്ററി മുഴുവൻ അവിടെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ വലിയൊരു ശതമാനം പോലീസ് മിലിറ്ററിയാണ്. പാകിസ്ഥാനിൽ നിന്നും അവിടുന്ന് അവിടുന്നൊക്കെ തീവ്രവാദികൾ 10-15 പേരെ വരും. ഈ 10-15 പേരുടെ പിറകിൽ ഈ ഇന്ത്യയുടെ ഈ പ്രതിരോധ സംവിധാനം മുഴുവൻ അവരുടെ പിറകെ പോവുകയാണ്. കാരണം അവരുടെ യുദ്ധം എന്ന് പറയുന്ന ഗറില്ല തന്ത്രങ്ങളാണ്, നേരിട്ടുള്ള യുദ്ധമല്ല. അപ്പൊ അതിന് ഒരുത്തനെ കൊല്ലണമെങ്കിൽ ഇവിടെ ചെലവാക്കേണ്ടി വരുന്ന സമയവും സമ്പത്തുമൊക്കെ എത്രയോ ഇരട്ടിയാണ്. അതാണ് ഈ ഗറില്ല യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മളുടെ എഫർട്ട്, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എഫർട്ടും അവരുടെ യുദ്ധവുമായിട്ട് നോക്കുമ്പോൾ ഒരു തീവ്രവാദി കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കൂടെ വലിയൊരു എഫർട്ടാണ് എടുക്കുന്നത്, സമ്പത്തും ഒക്കെ ചെലവഴിക്കുന്നതാണ്. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്, യമനിലും നോർത്ത് യമനിലും. ഈ ഹൂതികളുടെ അടുത്ത് 9 രാജ്യങ്ങളിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ പോയിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. അവരാ കുറച്ചുകൂടെ ആൾ കൂടുക ചെയ്തു, അവസരം എല്ലാവരും പിൻവാങ്ങി. അപ്പോഴാണ് സൗദിക്ക് മനസ്സിലായ എന്താണോ, ഇനി എന്തായാലും ഇവരോട്, അവർ ഷിയാക്കളാണ്, ഇവരോട് യുദ്ധം ചെയ്തിട്ട് ഇവർ രക്ഷയില്ല. അതിന് കാരണം എന്താണ്, അവർ പിന്നെ ഇറാനുണ്ട്. ഇറാന് അണുവായുധം ഉൾപ്പെടെയുള്ള വളരെ അത്യന്താധുനികമായ എല്ലാ സംവിധാനങ്ങളും അവര് 73 ഒരു കപ്പൽ പിടിച്ചെടുത്തു. ആ കപ്പലിൽ നിറയെ ആയുധങ്ങളായിരുന്നു ഇവർക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നു. ഇപ്പൊ സൗദി മനസ്സിലാക്കി എന്താണോ, ഇന്നിപ്പോ ഇസ്രായേലിന്റെ സഹായമില്ലാതെ യവന്മാരെ നേരിടാൻ പറ്റത്തില്ല. ഇസ്രായേലിന് എന്താണ് മൊസാദ് വലിയൊരു രഹസ്യ സംവിധാനമുണ്ട്. പിന്നെ ഇപ്പൊ അവരൊരു പുതിയ എന്താണ് ഒരു പുതിയൊരു സംവിധാനം കണ്ടുപിടിച്ചിട്ടുണ്ട് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള. ലേസർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പ്രൊട്ടക്ഷൻ, മൊത്തം രാജ്യത്തെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. മിസൈൽ വെച്ചെന്നാൽ കത്തിപ്പോകും. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പൊ നോക്കുക, ഈ ഒരേ മുഹമ്മദിന്റെ അനുയായി ദീർഘകാലം എതിർത്തിരുന്നത് യഹൂദന്മാരെയാണ്. അവരിൽ തന്നെ എന്താണ്, അത് ഒരേ ഗോത്രമാണ്. ഈ പറയുന്ന ഷിയാക്കളും സുന്നികളും എന്നും പറയുന്ന ഖുറൈഷി ഗോത്രത്തിൽപ്പെട്ടവരാണ്, മുഹമ്മദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ചടിച്ചടിച്ച് എന്താണ് ആജീവനാന്ത ശത്രുക്കളായിരുന്ന ഇസ്രായേലുമായിട്ട് ഇപ്പോ സൗദിക്ക്, അതായത് ഒരു സുന്നി രാജ്യത്തിന് ഇപ്പോ ചങ്ങാത്ത ഉണ്ടാക്കേണ്ടത്. എന്തിന് ഈ ഹൂദികളെ, ഇത് ചരിത്രമാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രമാണ്. ഇതൊക്കെ ഒരു മതത്തിന്റെ അകത്ത് നടക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അവരെന്താണ് മനസ്സിലാക്കിയത്, ഈ തബ്ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം സ്തുതിച്ചത് തപസ്സികളാണ് എന്ന് പറഞ്ഞ് സ്തുതിച്ച് ഈ തബ്ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവിടെ നിരോധിച്ചു. അമേരിക്ക നിരോധിച്ചില്ല, പക്ഷെ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ്. അപ്പോൾ പ്രത്യക്ഷമായി ഒന്നിനും ഇടപെടുന്നില്ല അവര്, കേവലം മതം അതിൽ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ ഈ മതം നിഷ്ഠ എന്ന് പറയുന്നതും അവനെവിടെ നയിക്കുന്നു, എവിടേക്ക് കൊണ്ടുപോകുന്നു, തീവ്രവാദത്തിലേക്ക്. ഏത് മതത്തിലും ശരിയാണ്, ആ മതനിഷ്ഠ വന്നു കഴിഞ്ഞാൽ അവൻ, കാരണം ഇതിന്റെയൊക്കെ അടിയിൽ അത് കിടപ്പുണ്ട്, ആത്യന്തികമായ അടിയിൽ കിടപ്പുണ്ട്. ഇപ്പൊ ഗീത, ഭഗവത്ഗീത തന്നെ എടുക്കുന്നു. അപ്പൊ ഭഗവത്ഗീതയെ കുറിച്ച് ആൾക്കാർ പറയുന്നത്, ഗീതയിൽ പറയുന്ന യുദ്ധം എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളെ കുറിച്ച്, മനസ്സിന്റെ സംഘർഷമാണ് മഹാത്മാഗാന്ധിയൊക്കെ പറയുന്നത്. മനസ്സിന്റെ സംഘർഷമാണ്, നല്ലതാണ് മനസ്സിന്റെ സംഘർഷമാണെന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധം ഇല്ലല്ലോ. അപ്പോ എന്നുവെച്ചാൽ ഈ പറയുന്ന ഭീഷ്മപർവം, ദ്രോണപർവം ഇങ്ങനെയൊക്കെ പറയുന്ന ഈ പർവ്വങ്ങളിൽ പതിനായിരക്കണക്കിന് ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്ന യുദ്ധം മുഴുവൻ എന്താണ്, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങളാണ്. അവിടെ അങ്ങനെ യുദ്ധമൊന്നുമില്ല. അപ്പോ ശരി, ആ മനസ്സിന്റെ സംഘർഷം അവസാനം ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്ന എന്താണോ ഉപദേശിക്കുന്നത്, നിന്റെ മനസ്സിന്റെ സംഘർഷങ്ങളെല്ലാം മാറ്റുക. അപ്പോ മോശമായ വിചാരങ്ങളെല്ലാം എന്താണോ നശിപ്പിക്കുക, നല്ല വിചാരങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെയാണ് അർജുനോട് പറഞ്ഞത്. ഈ പറയുന്നവർക്ക് ഈ ഭഗവത്ഗീതയും വേണം, മഹാഭാരതവും വേണം, പിന്നെ ഈ പറയുന്ന ആത്മീയതയും വേണം, ഇതെല്ലാം വേണം. ഒന്നും വിടാൻ തയ്യാറല്ല, മനസ്സിലായ, ഒന്നിനും വിടാൻ തയ്യാറല്ല. മൊത്തം മഹാഭാരതവും വേണം, ഗീതയും വേണം, ആത്മീയതയും വേണം. ആത്മീയം എന്ന് പറഞ്ഞാൽ ഈ സംഘർഷമേ അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല എന്നാണ്. അങ്ങനെ ഒരു വായിച്ച് വായിച്ച് ചെല്ലുമ്പം ഈ എന്താണോ ഈ ഓരോ പർവ്വങ്ങളും ഇതിലുള്ള ഈ പലതരത്തെ യുദ്ധങ്ങളും യുദ്ധത്തിലെ കാപട്യങ്ങളും സർവ്വതരീടകളും ആയുധങ്ങളും രക്തപ്പുഴയും ഇതെല്ലാം ഇവർ പറയുന്ന എന്താണ്, ഇതൊക്കെ മനസ്സിനെ കൊല്ലുന്നതാണ്, അല്ലാതെ മനുഷ്യരെ കൊല്ലുന്നത് അല്ല. ശരി, ഇതെല്ലാം കേട്ടു അസന അർജുനൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, നഷ്ടോ മോഹ സ്മൃതി തത്പ്രസാദമായ ഭഗവാനെ അങ്ങ് പറഞ്ഞത് കൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി, ശരിയായി, എൻ്റെ മനസ്സൊക്കെ ശരിയായി, വളരെ കൂളായി, എൻ്റെ മനസ്സിലുള്ള എല്ലാ അധർമ്മവും പോയി, മനസ്സിലായിരുന്നു കാമക്രോധാദി ശത്രുക്കൾ അവരെയൊക്കെ ഞാൻ നശിപ്പിച്ചു, ശരിയായി. അപ്പോൾ ഇവര് ഗീത വിടുന്നില്ല, മഹാഭാരതം വിടുന്നില്ല, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ഈ അർജുനൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചതെന്ന് പറയും, അവിടെ നാഗത്തകടം പറയും. നമ്മുടെ മനസ്സിനെയൊക്കെ വളരെ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ, അതിന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തപസ് ചെയ്താൽ പോരെ, പിന്നെ യുദ്ധം ചെയ്യണം. അപ്പൊ മഹാഭാരതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉപദേശം എല്ലാം കേട്ടിട്ട് പിന്നെ അർജുനൻ ചാടിയിറങ്ങുന്ന എന്തിനാ, യുദ്ധം ചെയ്യാനാണ്. പിന്നെ ചെയ്യുന്ന എന്താണ്? ശരി, യുദ്ധം ചെയ്തു. അവിടെ പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ ബന്ധുക്കളെയൊക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗീത ഉപദേശത്തിൽ അർജുനൻ എന്ത് മനസ്സിലാക്കി? തന്റെ മനസ്സിന്റെ ദോഷങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് മനസ്സിലാക്കി, ശരി, എന്നെ സമ്മതിക്കാം. പക്ഷെ മഹാഭാരത ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ ഭാഗമില്ലെങ്കിൽ. അപ്പോൾ ആ മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം, എല്ലാം റെഡിയായി കഴിഞ്ഞു, അഹിംസയുടെ പാഠങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്തു അർജുനൻ? അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്താ ചെയ്തത്? സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും എല്ലാം കൊന്നു. അത് പിന്നെ ഈ രണ്ടാമത്തെ പാഠം എവിടെ നിന്ന് കിട്ടി? ഒരു പാഠമേ ഗീതയ്ക്കകത്തുള്ളൂവെങ്കിൽ രണ്ടാമത്തെ പാഠം എവിടെ നിന്ന് കിട്ടി? അപ്പൊ ഗീത പഠിക്കുന്ന ഏതൊരാളും ഇതിനെക്കുറിച്ച് ചിന്തി. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും ശരി, യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ലാതെ മനസ്സിന്റെ ദുഷിച്ച വികാരങ്ങളെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉപദേശം കേട്ടു, അർജുനെല്ലാം മനസ്സിലാക്കി, അതൊക്കെ നശിപ്പിച്ചു. അടുത്ത സ്റ്റെപ്പ് അർജുനൻ എന്താ ചെയ്തത്? യുദ്ധം അല്ലേ. അപ്പൊ ഗീതയും മഹാഭാരതമൊക്കെ ആത്മാർത്ഥമായിട്ട് വായിക്കുന്ന ഒരാൾ എന്ത് ചിന്തിക്കും? ഇതൊക്കെ ഉപദേശമൊക്കെ കേട്ട് എന്റെ മനസ്സുമൊക്കെ നന്നായി, ഇനി എന്ത് ചെയ്യാം? ഇനി ബന്ധുക്കളോ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കശാപ്പ് ചെയ്യാം. എന്നുവെച്ചാൽ മനുഷ്യരെല്ലാം ബന്ധുക്കളല്ലേ, മനുഷ്യരെല്ലാം സഹോദരങ്ങളല്ലേ. അപ്പോ സ്വധർമ്മം എന്താ കൊല്ലുകയാണ്? സ്വധർമ്മം അവസാനം മനസ്സിലാക്കുന്ന ഇതാണ്. ഒരുവന്റെ ധർമ്മം എന്താണ്? സ്വധർമ്മമാണ് ചെയ്തതെന്ന് വെച്ചാൽ സ്വധർമ്മം കൊല്ലുകയല്ലേ, അതുകൊണ്ടല്ലേ ചെയ്തത്. അത് ഗീതയിൽ പറയുന്നത് എന്താണ്? സ്വധർമ്മേ നിതനസ്യ, നിന്റെ ധർമ്മത്തിൽ നീ മരിച്ചു പോയാലും കുഴപ്പമില്ല, നല്ലതാണ്. കുഴപ്പമില്ലെന്നല്ല, നിന്റെ ധർമ്മത്തിൽ നീ മരിച്ചാൽ നല്ലതാണ്. അപ്പോ യുദ്ധം അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മരിക്കുന്നത്? നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധമല്ലാതെ വേറെ ബിസിനസ് ചെയ്യാൻ പോയാൽ ചത്തുപോകും, ഇല്ലല്ലോ. കൃഷി ചെയ്താൽ ചത്തുപോകും, പശുവിനെ വളർത്തിയ ചത്തുപോകും. ഇപ്പൊ ചാകുന്ന എവിടെയാണ്? യുദ്ധത്തിലാണ്. അതിൽ മരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് തന്നെയാണ് മുഹമ്മദ് പറയുന്നത്. ഇവിടെ കൃഷ്ണനും മുഹമ്മദും തമ്മിൽ ഒരു വ്യത്യാസമില്ല. മുഹമ്മദും എന്താ പറയുന്നത്? നീ കൊല്ലുക, അതിനൊക്കെ നീ ചത്തുപോയാൽ എവിടെ പോകും? സ്വർഗത്തും. കൃഷ്ണനും അതന്നെ പറഞ്ഞു കൊടുത്തത്, മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്ക് ശ്രേയസ്സാണ്. ഒരു കാരണവശാലും നീ യുദ്ധത്തിൽ നിന്ന് പരധർമ്മം, എന്നുവെച്ചാൽ യുദ്ധം ചെയ്യാതിരിക്കുക, പരധർമ്മം. അർജുനൻ പറഞ്ഞെന്താണ്? എനിക്ക് ശാന്തമായിട്ട് സമാധാനമായിട്ട് എവിടെയിരുന്ന് ഈശ്വരനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും പോയിരുന്നു. ഇതാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. അത് ഒരിക്കലും ചെയ്യരുത്. എന്തുകൊണ്ട്? അത് തന്നെ നരകത്തി ഉണ്ടാക്കും. മുഹമ്മദ് വദയെന്ന് പറയുന്നു, നീ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഈ പറയുന്ന എന്താണ് ജിഹാദ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് നരകമാണ്. ഇത് മുഹമ്മദും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറയുന്നതിന് ഒരു വ്യത്യാസം മനസ്സിലായ. പിന്നെ ഗീതയിൽ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, അഹിംസ, ക്ഷമ, ഇതൊക്കെ മുഹമ്മദും പറയുന്നുണ്ട്. ആദ്യത്തെ 12 വർഷം ന്യൂനപക്ഷമായിരുന്നപ്പോ ഇതെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് മുഹമ്മദ് വളരെ കരുണയുള്ളവനാണ്, കൃഷ്ണനും കരുണയുള്ളവനാണ്, ഇത് പറയുന്നുണ്ട്. പക്ഷേ അർജുനനോട് എന്താ പറഞ്ഞത്? കൊല്ലുക. അപ്പോ ഇത് ശരിക്കും അങ്ങോട്ട് ഒരാള് പഠിക്കാൻ പോകുമ്പോ പിന്നെ ഇതൊക്കെ മാനസിക സംഘർഷം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ ഗീതയിലും യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെന്ത് ചെയ്യും? ഗീതയെ ഉപേക്ഷിക്കും, എന്നുവെച്ചാൽ ആർഷ സംസ്കാരത്തെ ഉപേക്ഷിക്കും. ആർഷ സംസ്കാരത്തെ ഉപേക്ഷിച്ചാൽ ആർക്കാ നഷ്ടം? പണ്ടത്തെ രാജാക്കന്മാരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് ഇതൊക്കെ ഈ കഥകളൊക്കെ ഉപേക്ഷിച്ച് ആർക്കും ഇവിടെ നഷ്ടം വരുന്നു? ഇവിടുത്തെ സാമാന്യ ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. രാജാക്കന്മാരുടെ പടയോട്ടങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഇവിടെ ആർക്കാ നഷ്ടം? പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മളവിടെ പിന്മുറക്കാറാണ്, അതുകൊണ്ട് അതൊക്കെ സംരക്ഷിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? സ്വധർമ്മം, അതിനുവേണ്ടി കൊല്ലുക, മരിക്കുക. അതാണ് ഇന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നു? മതത്തിന്റെ പേരിൽ കടാരി കൊണ്ട് നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് തെറ്റായി പഠിപ്പിക്കുന്നതല്ല, അതാണ് അതിന്റെ ശരിയായ പാഠം. മതത്തിൽ ഒരുവൻ യാഥാസ്ഥികനായി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? തീവ്രവാദിയാകും. അപ്പൊ മതം ശരിയായ രീതിയിൽ പഠിക്കണോ വേണ്ടേ? നിങ്ങൾ തീരുമാനിക്കും. ശരിയായി ശരിയായി പഠിച്ചാൽ തീവ്രവാദിയാകും. അതിലെഴുതിയിരിക്കുന്ന അതാണ്. അപ്പൊ അത് ശരിയല്ലാതെയാവും. ശരിയെ നിങ്ങൾ മാറ്റി, ശരിയെ നിങ്ങൾ മാറ്റി. അപ്പൊ അത് അതിന് മതത്തിന്റെ ആവശ്യമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യങ്ങൾ മതം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുന്നത്? എപ്പോഴും മതത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ തബ്ലീഗുകാരുടെ കാര്യം വളർത്താൻ മതി. അവര് മതനിഷ്ഠരായി ജീവിക്കുന്നവരാണ്, നിരുപദ്രവകാരികളാണ്. പക്ഷെ മതത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവരെന്തായി മാറുന്നു? തീവ്രവാദികളായി മാറുന്നു. അതുകൊണ്ടാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രം അവരെ നിരോധിച്ചത്. നേരിട്ട് അവരൊന്നിനും പോകുന്നില്ല. അവര് മതജീവികളാണ്. മറ്റു രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണ് അവരുടെ സിദ്ധാന്തം. പിന്നെ എന്തിനു ഒരു മതരാഷ്ട്രം അവരെ നിഷേധിച്ചു, അവരെ നിരോധിച്ചു? അത് മതം തീവ്രവാദത്തിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അത് ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഗീതാ മതത്തിനും ഇത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നു. അല്ല, ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ കുറ്റം കണ്ടുപിടിക്കുകയോ അവരെ മൂർച്ഛിക്കുകയല്ല ചെയ്യുന്നു. ഇത് എല്ലാത്തിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ നല്ല കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ മതമില്ല. നല്ല കാര്യം മാത്രം എടുത്താൽ അവിടെ പിന്നെ മതത്തിന്റെ ആവശ്യമൊന്നും എന്റെ ആവശ്യമില്ല. അകലത് ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമെങ്കിൽ സദാപി ചെയ്തിരുന്നു ജഗതിയിൽ ഇമ്മതമേ. ഇത് സ്വീകരിച്ചാൽ മതി, അവിടെ വേറെ മതത്തിന്റെ ആവശ്യം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ ഇതിലേതാ മതം? ഇത് ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ? ഏത് മതമാണത്? അവനവൻ അവനവന്റെ സുഖത്തിന് ചെയ്യുന്നു, മറ്റുള്ളവനും സുഖം വരണമെന്ന് വരുമ്പോൾ നിങ്ങൾ ഇതിനെ ഏത് മതത്തെ കൊണ്ട് കിട്ടും? ഇവിടെ മതമില്ല. അപ്പോ അങ്ങനെ വരുമ്പോ അത് പറഞ്ഞല്ലോ, ഈ മതം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ലോകത്ത് മതം എന്ന് പറയുന്നത് രാഷ്ട്രീയവും പിന്നെ എന്താണ് സാമ്പത്തികവുമായ ശക്തികളാണ് മതം. ജനങ്ങളെല്ലാം ബോധമില്ലാതെ ഈ മതത്തിന്റെ അടിമകളാണ്, മനസ്സിലായി? അപ്പോ ഈ മതങ്ങൾ തമ്മിൽ ആശയ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് ആയുധ സംഘർഷത്തിലേക്ക് മാറും. അപ്പോ ഒരു പരിഹാരം നിർദ്ദേശിച്ചാണ്. നിലവിലുള്ള പ്രശ്നത്തിന് ഗുരു ഒരു പരിഹാരം നിർദ്ദേശിച്ചതാണ്. അതായത് ഇപ്പോ ഒരു മനുഷ്യന്റെ എന്താണ് കയ്യിലോ കാലിലോ ഒക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ പറയും ആ ഭാഗം മുറിച്ചു മാറ്റാൻ പറയും അല്ലേ. അത് മുറിച്ചു മാറ്റാൻ പറയുന്നത് കയ്യോ കാലോ പോകുന്നത് നല്ലതാണ്. കയ്യോ കാലോ പോകുന്നത് നല്ലതല്ല, പക്ഷെ മുറിച്ചു മാറ്റാൻ പറയുന്നത് താൽക്കാലികമായ ഒരു ശമനം, അയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം. അതുകൊണ്ട് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? മതകലഹം ഈ ലോകത്ത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ആ മതകലഹങ്ങൾക്കുള്ള ഒരു പരിഹാരം നിർദ്ദേശിച്ചാണ്. പരസ്പരം നിങ്ങൾ എന്താണ് കലഹിക്കാതിരിക്കുക, മതത്തിന്റെ പേരിൽ അതിന്റെ പേരിലൊരു കലഹം വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ ഗുരുവിന്റെ മതം അതല്ല. ഗുരു പറയുന്ന മതം ഏതാണോ ജഗതിയിൽ ഇമ്മതം ഏകോ എന്ന് പറഞ്ഞാണ് ഗുരു പറയുന്ന മതം. മറ്റ് അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? അവിടെയാണ് വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ ഗുരുവിനെ എന്ത് പറയേണ്ടി വരും? ഗുരു ഹിന്ദുവാണെന്ന് പറയേണ്ടി വരും. പറയൂ. ഗുരു ഹിന്ദുവല്ല. ഹിന്ദുക്കൾ ഹിന്ദു ഗുരു ഹിന്ദുവല്ല. ഹിന്ദു ഒരു ക്രിസ്ത്യാനിയല്ല, മുസ്ലിമുമല്ല. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്. അവര് തമ്മിലടിക്കാൻ വേണ്ടി ഒരു ഉപായം ഗുരു പറഞ്ഞു. നിങ്ങളെല്ലാം എന്താണ് എല്ലാവരും അവസാനം സ്വർഗത്ത് പോകും, തമ്മിൽ കൊന്നിട്ട് സ്വർഗത്ത് വേണ്ട, പട്ടിൽ കടന്ന് മരിച്ച് സ്വർഗത്ത് പോയാൽ മതി, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? എല്ലാവരും മുമ്പോട്ടാണ് പോകുന്നത്. എന്തിനാ പരസ്പരം കൊന്നിട്ട് സ്വർഗത്ത് പോകുന്നു? കൃഷ്ണൻ അർജുനനോടും പറയുന്നു, കൊന്നു കഴിഞ്ഞാൽ നീ യുദ്ധത്തിന് പോയി ചത്തു കഴിഞ്ഞാൽ നിനക്ക് അവിടെ പോവാം, സ്വർഗത്ത് പോകാം. ഇനി മുസ്ലിങ്ങളും പറയുന്നു, നീ പിന്നെ ഇങ്ങനെ യുദ്ധത്തിന് പോയി പങ്കെടുത്ത് ചത്തു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാം. ക്രിസ്ത്യാനി അത് തന്നെ പറയുന്നുണ്ട്, അവർക്കും ഉണ്ട് രക്തസാക്ഷിത്വം. ക്രിസ്ത്യൻ പുരോഹിതന്മാരെന്താണ് പറയുന്നത്? ഞങ്ങൾ മതപ്രചരണത്തിന് പോകും, സുവിശേഷം പ്രസംഗിക്കും. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചിട്ട് പോയി ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കും. അവിടെയാണ് അവർക്ക് സീറ്റ്, സ്വർഗത്തിലാണ്. അപ്പൊ ഈ എല്ലാ മതക്കാരും പറയുന്നത് എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം. ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ച് സ്വർഗത്ത് പോകാൻ മത്സരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാകും. എന്തുകൊണ്ട്? ഇവർക്ക് ഈ ലോകത്തും നഷ്ടമില്ല, മരിച്ചാലും നഷ്ടമില്ല. അതുകൊണ്ടല്ലേ ഈ മുസ്ലിം പ്രഭാഷകരൊക്കെ പറയുന്ന കേട്ടോ, എന്തൊരു കോമഡിയാണ്, എന്തിനാ ഈ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ ഒരു മുസ്ലിം പ്രഭാഷകൻ പറയുന്നു, സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. അപ്പൊ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വർഗം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളെല്ലാം എന്ത് ചെയ്യും? സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് അവര് ഈ മതത്തിൽ വളരെ നിഷ്ഠയുള്ളവരായിത്തീരും, മതനിഷ്ഠയുള്ളവരായിത്തീരും. ഇത് പ്രഭാഷകന്മാർ പറയുന്നതാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറിച്ച് മരിക്കാനും അവൻ തയ്യാറാകും സ്വർഗത്തിന്റെ പേരിൽ. ഇതാണ് അവർ പറയുന്നത്. അർജുനോട് പറഞ്ഞു കൊടുക്കും അത് തന്നെ. അപ്പോൾ ഇതൊക്കെ എന്താണോ ചുരുട്ടുകൂട്ടി നമ്മുടെ ആ ഓടയിലിടേണ്ട കാലം കഴിഞ്ഞു. ഏതോടെയും താഴത്തെ ഇത്തരം ആശയങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഇന്നത്തെ കാലത്തേക്കോ വരുന്ന കാലത്തേക്കോ പറ്റിയതല്ല ഈ ആശയങ്ങൾ. അപ്പോൾ ഒരാൾ മതത്തിൽ, അയാൾ മതത്തിന്റെ യാഥാസ്ഥികതയിലേക്ക് പോയി കഴിഞ്ഞു, എന്നുവെച്ചാൽ അതിന്റെ ശരിയായ അതിന്റെ കോറിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് തീവ്രവാദിയാകാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ എല്ലാ മതങ്ങളും പറയുന്നത് എന്താണ്? നീ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നീ എവിടെ പോകും? സ്വർഗത്ത് പോകും. പിന്നെ ആരും കൊല്ലപ്പെടാൻ തയ്യാറാകും? ആരും കൊല്ലപ്പെടാൻ തയ്യാറാകും. അതുകൊണ്ട് ഞാനിത് ഈ കാര്യം പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിന്റെ സാഹചര്യം അല്ല ഇന്ന്. ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മളിതിനെ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഡയമെൻഷനൊക്കെ മാറിപ്പോകും. ഇന്ന് കേവലം ഈ മതഖണ്ഡനം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല, അതൊന്നുമല്ല ഇന്നത്തെ വിഷയം. ഒരു മതത്തിൽ തെറ്റുണ്ടെന്ന് വേറൊരാൾ പറയുന്നൊന്നും ഇന്നൊരു വിഷയമേ അല്ല. ഇന്ന് ഇതിന്റെ ഇതെല്ലാം വളരെ വിപുലമായ സംഗതികളായി മാറി. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ലോകത്ത് നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് മതത്തിന്റെ പേരിൽ, അതെങ്ങനെയാണ് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ തീവ്രവാദത്തിൽ നിന്ന്, മതതീവ്രവാദത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ് എന്താ വഴി? ഒന്നുമില്ല. കേട്ടില്ല. മതത്തിൽ നിന്ന് രക്ഷപ്പെടുക, മതതീവ്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അല്ലാതെ വേറെ വഴിയൊന്നും. അതെ, ഇന്ന് മനുഷ്യന്റെ മുമ്പിലുള്ള മനുഷ്യൻ ഇപ്പൊ അങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെന്താ? പിന്നെ ഈ പരിണാമം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് കാണാൻ പറ്റില്ല. വളരെ, അതായത് നമ്മളീ മനുഷ്യന്റെ രൂപത്തിലാകുന്ന, അതെ, അത് 13.8 ബില്യൺ മുമ്പാണ് ഈ പ്രക്രിയ. നമ്മളീ മനുഷ്യനാകുന്ന ഈ പ്രക്രിയ ആരംഭിക്കുന്നത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 4 മില്യൺ വർഷമേ ആയുള്ളൂ നമുക്ക് ഏകദേശം നമ്മളിങ്ങോട്ട് അടുക്കാൻ തുടങ്ങിയിട്ട്. മനസ്സിലായോ? ഇത് കണ്ട ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മനസ്സിലായോ? നമ്മുടെ കാലത്ത് നമ്മളൊന്നും കാണത്തില്ല. ക്രമേണ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. പരിണാമം എന്ന് പറയുന്നത് ആർക്കും ദൃഷ്ടിഗോചരമല്ല. അപ്പോൾ മാറ്റങ്ങൾ ക്രമേണ സംഭവിക്കും, അത് പതുക്കെ സംഭവിക്കത്തുള്ളൂ. അത് അങ്ങനെ സംഭവിക്കുന്നു എന്നറിഞ്ഞൊരു ന്യൂനതയല്ല, അത് പരിണാമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അങ്ങനെ മാറ്റം സംഭവിക്കും. അപ്പൊ മനുഷ്യന് ചിന്താപരമായ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മഹാത്മാക്കളൊക്കെ എന്ത് ചെയ്യുന്നു, അന്നും അവര് അവരുടെ ചുറ്റുപാടും കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നു. അതാണ് അവർ ചെയ്യുന്നത്. ആ ഇന്നിപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം, ശരി ഇത് നിങ്ങളിങ്ങനെ പരിഹരിക്കണം. കാലം മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും. അപ്പൊ അന്നത്തെ മനുഷ്യ അതിനെ കുറിച്ച് ചിന്തിക്കും, എന്താ വഴി, അവർ പുതിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവർ കണ്ടെത്തും. ഇന്നത്തെ ചുറ്റുപാടുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു മതത്തിന്റെ പ്രശ്നമല്ല, ഇത് എല്ലാ മതങ്ങളുടെയും പ്രശ്നമാണ്. പിന്നെ വേറൊരു വഴിയെന്ന് പറയുന്നത് മതങ്ങൾ പരിഷ്കരിക്കപ്പെടുക എന്നുള്ളതാണ്, മതപരിഷ്കരണം. ഇന്ന് ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ്, മതങ്ങൾ സ്വയം പരിഷ്കരിക്കപ്പെടുക. അപ്പോൾ മതങ്ങൾ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ മതമില്ല, അതാ സംഭവിക്കുന്നു, മനസ്സിലായോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചാതുർ വർണ്ണയും ഇവിടുത്തെ മതം അതായിരുന്നു. അപ്പോൾ ചാതുർ വർണ്ണയും പരിഷ്കരിക്കണമെന്ന് ഇവിടുത്തെ പല പല ചിന്തകന്മാരും ആഗ്രഹിച്ചു, ചാതുർ വർണ്ണയും പരിഷ്കരിക്കും. അങ്ങനെ മാറി മാറി മാറി മാറി വന്നപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം ചാതുർ വർണ്ണയില്ല. ജാതിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചാതുർ വർണ്ണയും അതിപ്പോ ഉണ്ടോ, അങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. ജാതിക്ക് പുതിയ രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ചാതുർവർണ്ണയും പോയി. എന്ന് വെച്ചാൽ ചാതുർവർണ്ണയത്തിന്റെ നിയമങ്ങളനുസരിച്ച്, ചാതുർവർണ്ണയത്തിന്റെ വ്യവസ്ഥകളനുസരിച്ച് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നില്ല, പോയി. ജാതിക്ക് പുതിയ രൂപഭാവങ്ങളൊക്കെ വന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ മതത്തിന് സംഭവിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതിനെ മാറ്റം വരും, മനുഷ്യൻ കുറച്ചുകൂടി പുരോഗമിക്കുന്നു. കൂട്ടമാണ് മനുഷ്യനെ ഇതുവരെ എത്തിച്ചത്. അതായത് മനുഷ്യര് ഗോത്രങ്ങളായി ജീവിക്കാൻ തുടങ്ങി. ആ ഗോത്ര ജീവിതത്തിൽ നിന്നാണ് മനുഷ്യൻ ഇങ്ങനെ മതങ്ങളും ജാതികളും ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് ഇങ്ങനെ എത്തിയത്. അപ്പോ ഇന്ന് എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പൊ ചിന്തിക്കുന്നത് അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക്, അതായത് ഇപ്പോ ഇപ്പൊ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്, വ്യക്തികളുടെ സ്വാതന്ത്ര്യം. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ കൂടുതൽ കൂടുതൽ മാറുമ്പോ അവര് ഇത്തരം പ്രസ്ഥാനങ്ങള് സംഘടനകള് അതിൽ നിന്നൊക്കെ അവര് സ്വതന്ത്രരാണ് അതിൽ നിന്നൊക്കെ. അപ്പോ അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രസ്ഥാനത്തിലോ ഒരു സംഘടനയിലോ ഒരു മതത്തിലോ ഒക്കെ നിങ്ങൾ അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു നേതൃത്വത്തെ സ്വീകരിക്കുന്നു, നിങ്ങളുടെ മേളിലൊരു നേതാവാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ചിന്തിച്ചു വരുമ്പോൾ അവൻ നേതാവിനെ അംഗീകരിക്കാൻ തയ്യാറില്ല, അത് എന്റെ നേതാവ് ഞാൻ തന്നെ എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അവനൊരു സംഘടനയിലോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വാലായി നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ അവൻ സ്വതന്ത്രനാവും. പിന്നെ ഒരു പരിധി വരെ ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ആവശ്യമായിരുന്നു മനുഷ്യനെ, ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. പക്ഷെ അത് എല്ലാ കാലത്തിലേക്കും ഇതൊന്നുമല്ല. കാരണം മനുഷ്യൻ, അതാണ് മനുഷ്യൻ സ്വതന്ത്രനാകുക എന്ന് പറയുന്നത്. അവൻ എല്ലാത്തിനും ഇപ്പൊ അതല്ലേ കാണുന്നത്. ഇപ്പൊ നോക്കുക, ഒരു കുടുംബത്തിൽ തന്നെ പഴയ കാലത്ത് വെച്ചാൽ കുടുംബങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പരസ്പരം ഒട്ടിച്ചു വെച്ച പോലെയായിരുന്നു. ഇന്നെങ്ങനെയാണ്, ഇന്ന് ആ കുടുംബത്തിലെ ഓരോ വ്യക്തി സ്വതന്ത്രനായി പോവുകയാണ്. വ്യക്തികളെ കേന്ദ്രീകരിച്ച് വരികയാണ്. ഇന്ന് ജനിച്ചു വരുന്ന കുട്ടികൾ, ജനിക്കുന്ന പുതിയ കുട്ടികൾ, അവർ ജനിക്കുമ്പോൾ തന്നെ അവർ സ്വാതന്ത്ര്യമാണ് പ്രകടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും തനിക്ക് വേണ്ടി തീരുമാനമെടുക്കുക. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. നമ്മുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ആരാണോ, അച്ഛനും അമ്മയും. ഇന്ന് മാതാപിതാക്കൾ നോക്കുന്നത് അങ്ങനെയല്ല, അവന്റെ ഇഷ്ടം എന്തോ അതനുസരിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. നയിക്കാൻ ആവശ്യം വരുന്ന എപ്പോഴാണോ, ഇപ്പോ സ്വയം മനുഷ്യന് ശേഷിയില്ലാതെ വരുമ്പോഴാണ് ശേഷിയുള്ളവർ അവനെ നയിക്കുന്നത്. മനുഷ്യന് സ്വയം ശേഷി ഉണ്ടാകുമ്പോൾ അവനെ നയിക്കുന്ന, പിന്നെ അതിപ്പോ ഒരു ഉദാഹരണം നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയ്ക്ക് ഒരു നേതാവ്, ആ നേതാവിനാരാ നയിക്കുന്നത്? കഴിവുള്ള അയാളുണ്ടെന്ത് ചെയ്യുന്നു, അയാൾ ബാക്കി എല്ലാവരെയും നയിക്കുന്നു, അയാളെ നയിക്കാൻ ആരുമില്ല, അതിലെല്ലാവർക്കും കഴിവുണ്ടായിരുന്നു. നിങ്ങളുടെ ദുർബലനും അശക്തനും ഒക്കെ ആകുമ്പോഴാണ് വേറൊരു നേതൃത്വത്തെ അംഗീകരിക്കുന്നത് നിങ്ങൾ, അതല്ലേ പറയുന്നു. ഇപ്പോൾ മാതാപിതാക്കൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്, അവന്റെ താല്പര്യം എന്ത് കുട്ടികളുടെ, അതനുസരിച്ച് അവനോട് ഇടപെടാൻ പറ്റും. അല്ലെങ്കിൽ അവൻ പറയും എന്റെ ഇഷ്ടം ഇതാണ്, എന്റെ സ്വാതന്ത്ര്യം ഇതാണ്, നിങ്ങൾ കൂടുതലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെന്ന് പറയും. അവൻ സ്വതന്ത്രനാവുകയാണ്. അങ്ങനെ അവൻ സ്വതന്ത്രനാകുമ്പോൾ അവന്റെ മക്കളോടും അവൻ കൂടുതൽ കൈകടത്താൻ പോകത്തില്ല. അപ്പൊ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അതാണ് ഇന്ന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ ആൾക്കാരെ അടിച്ചമർത്തി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ആർക്കും ഇനി നയിക്കാൻ പറ്റത്തില്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഏകാധിപത്യം കൊടുത്ത ബാക്കിയുള്ളവരൊന്നും അവനെടുത്ത് മറിച്ചെന്ന് പിന്നെ അവനതിൽ തുടരാൻ പറ്റത്തില്ല. ഈ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ എൻ്റെ അടിസ്ഥാനം അതാണ്. അവിടെ വ്യക്തികൾക്ക് അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം വരുന്നതുകൊണ്ടാണ് ജനാധിപത്യം വന്നത്. നിങ്ങളീ പറയുന്ന നേതൃത്വം എന്ന് പറയുന്നത് രാജാധിപത്യമാണ്. രാജാധിപത്യമാണ് നമ്മളീ പറയുന്ന ഒരാളുടെ നേതൃത്വം. ഇന്നാരെങ്കിലും അംഗീകരിക്കും ജനാധിപത്യവും രാജാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു നമ്മുടെ നാട്ടില് ഇപ്പൊ ഇത്രയൊക്കെ ആയി. നമ്മുടെ നാട്ടിൽ ഇന്നും പൊതുവെ അപൂർവമൊക്കെ ഉണ്ട്, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് നേരെ അമേരിക്കയോ രണ്ടല്ലോ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വരും. വരും വളരെ അപൂർവം ആരെങ്കിലും ഉണ്ടെങ്കിലുള്ള ഇന്നും. അതേസമയം അമേരിക്കയിൽ നിന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്ര പെണ്ണുങ്ങൾ കൂടെയൊക്കെ ഒന്ന് വർക്കലയിലൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് അവർ പോകുന്നു. അവർ കൂട്ടു വേണം. നമ്മളിവിടെ നിന്ന് ഏതെങ്കിലും പെണ്ണുങ്ങൾ പോകണമെങ്കിൽ പിറകെ തന്നെ അച്ഛൻ പോകും, അല്ലെങ്കിൽ ഭർത്താവ് പോകും, അല്ലെങ്കിൽ അവരടുത്ത ബന്ധുവിനെ കൂട്ടിക്കൊണ്ട് പോകും. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതായത് നമുക്ക് കാണാം ഈ PSC ടെസ്റ്റിനും പരീക്ഷയ്ക്കുമൊക്കെ പെമ്പിളരും പിറകിൽ കളവന്മാരിങ്ങനെ വടിയും പിടിച്ച് കൂടെ പോകും. തന്തമാർ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിടാൻ ഇയാൾക്ക് ധൈര്യമില്ല, പെൺകുട്ടിക്ക് ധൈര്യമില്ല, ആകെ പ്രശ്നമാണ്. അതിനെ നോക്കുക വിദേശ രാജ്യങ്ങളിൽ, അവർ വന്ന് അവർ ഹോട്ടലിൽ താമസിക്കും, വീട്ടിൽ താമസിക്കും, വേണ്ടി വന്ന് അവർ ബീച്ചിൽ പോകും. എന്താണ് അതിൻ്റെ അടയാളം? സ്വാതന്ത്ര്യം. അവിടെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, വ്യക്തികൾ കൂടുതൽ സ്വതന്ത്രരാകുമ്പോൾ അവർ നിർഭയരാകും. അവർ എത്രയോ വിദേശികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ വിവാഹമോചനം ഇതൊക്കെ അവർ തീരുമാനിക്കുകയാണ്. മനസ്സിലായോ? അല്ല, നമ്മുടെ നാട്ടിലെ പോലെ അച്ഛനും അമ്മയും കൂടെ കെട്ടിച്ചുവിടുകയല്ല, അങ്ങനെ ഒരു ഏർപ്പാടെ അവിടെ ഇല്ല. അവർ തീരുമാനിക്കണം, അത് സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത്തരം സ്വാതന്ത്ര്യമാണ് എന്താണ് ചിന്തിക്കുന്ന ജനത അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം തന്നെ നമ്മുടെ നാട്ടിലും വരും, വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തേ, അപ്പോൾ നമ്മുടെ നാട്ടിലെയും പെൺകുട്ടികളൊക്കെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ അവര് ഭയന്നിരിക്കുന്നോണ്ടാണ് നടക്കാത്ത, അവർ സ്വതന്ത്രരായി സഞ്ചരിക്കാൻ തുടങ്ങിയ അവരെ പിന്നെ ആരും ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുത്തില്ല. അതാണ് പ്രശ്നം. അപ്പോ ആ സ്വാതന്ത്ര്യത്തിലേക്ക്, അപ്പൊ സ്വാതന്ത്ര്യത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. അല്ലാതെ മനുഷ്യൻ സ്വയം അസ്വാതന്ത്ര്യത്തെ സ്വീകരിക്കുന്ന ആ കാലം പോലും നേതൃത്വങ്ങളെ സ്വീകരിക്കുന്ന അതിൽ നിന്ന് മനുഷ്യൻ മാറി വരികയാണ്. അതുകൊണ്ടാണ് നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പെന്ന് പറയുന്ന അവിടെ വരുന്നത് മറ്റുള്ളവർ തീരുമാനിക്കുന്നു ആര് വേണോ. പണ്ടങ്ങനെയല്ല, അവർ തീരുമാനിക്കുകയാണ്. ഒരു രാജാവ് തീരുമാനിക്കുകയാണ് അടുത്ത ഇനി ആര് രാജ്യം ഭരിക്കണം. അതാണ് ഇന്നങ്ങനെയല്ല, ജനങ്ങൾ തീരുമാനിക്കുന്നു. അത് പരിഷ്കരിക്കണം എന്നുള്ളത് പെർഫെക്റ്റ് അല്ല, അത് പരിഷ്കരിച്ച് മുമ്പോട്ട് പോകും. അങ്ങനെ ലോകം പോകുന്നു. നമ്മളിനി എത്രയൊക്കെ ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും ശരി, ഇതാരുടെയും കയ്യിൽ നിൽക്കത്തില്ല. ഏ ഇല്ല, ഒന്നും നടക്കത്തില്ല, അതിനൊന്നും അധികാരമൊന്നും നടക്കത്തില്ല. ഇപ്പൊ തന്നെ അത് അതിന് വേറൊന്നുകൂടെ ഉണ്ട്, ഇത്തരം ഈ സാമൂഹിക പരിവർത്തനങ്ങൾ, പ്രകൃതിയിലെ പരിവർത്തനമല്ല സമൂഹത്തിന്റെ പരിണാമം എന്ന് പറയുന്നത്. പ്രകൃതിക്കൊരു പരിണാമമുണ്ട് സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് ഒരു പരിണാമം. ഈ മനുഷ്യ സമൂഹത്തിന്റെ പരിണാമം എന്താണ്? അത് വളരെ വേഗത്തിലാണ്, വളരെ വേഗത്തിൽ അത് സംഭവിക്കും, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.